ആത്മാവിലേ ആത്മാവിലേ സ്വരമുരളിയിലൊഴുകും സ്വരമുരളിയിലൊഴുകും നിസ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും ആരംഗയിൽ പാലോലുമിൻ വരമംഗള കലികേ രാധികേ വരൂ വരൂ നിലാവിൻ പാവള്ളിയിലാടാനോ മനേ വരൂ വരൂ വസന്തം പൂന്തേറ്റോരാറായി കരവീരത്തളിരിതളിൽ മാഗന്ധ പൊന്നിലയിൽ രാസലോലയാമമാകെ തരളിതമായി ഗോപാംഗനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ പാലോലും പരമംഗള കലികേ ൊഴുകും ആരംഗയിൽ പാലോലുമിൻ വരമംഗള കലികേ